നല്ലതാണ്. നമ്മളതിനെ ബഹുമാനിക്കണം. ശ്രദ്ധ എന്നുള്ള ചില നമ്മൾ അവിടെ പൂജ വെച്ച് അപ്പൊ നമ്മള് അതിനെ ബഹുമാനിക്കണം ഉറപ്പായിട്ട്. അപ്പൊ പൂജ വെച്ചിട്ട് നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുക പഠിക്കാൻ വേണ്ടി. അപ്പോ പണ്ട് ഞാൻ ഇവിടെ വന്ന കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, ശരത നടത്തി പൂജ വയ്ക്കും, പിന്നെ നമ്മളാരും പാരായണം ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഓഫീസിലെ ആൾക്കാർ ഇരുന്ന് കണക്കെഴുതുന്നുണ്ട്, പൈസ വാങ്ങുന്നുണ്ട്, രസീത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പൂജ വച്ചു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ആരും പാട്ട് പാടത്തില്ല. കാരണം അന്ന് രാവിലെ വരെ, പിറ്റേ ദിവസം രാവിലെ വരെ അഖണ്ഡ നാമജപമാണ് ശാരദാമണത്തിന്റെ മുമ്പ്. അപ്പൊ പിന്നെ ആർക്കും പാട്ട് പാടേണ്ട ആവശ്യമില്ല, അതിന്റെ ഇടയ്ക്ക് വേറെ പരിപാടിയൊന്നും. അപ്പൊ പുസ്തകം വായിക്കുന്ന ഒരു ആവശ്യമില്ല, എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയില്ല. ഇവിടെ ആയുധ പൂജ അല്ലല്ലോ, പുസ്തക പൂജ അല്ലേ ഉള്ളു. ആയുധ പൂജ നോർത്ത് ഇന്ത്യയിലാണ്, ഇവിടെ പുസ്തക പൂജയാണ്. പുസ്തക പൂജ നോർത്ത് ഇന്ത്യയില് പുസ്തക പൂജ ഇല്ല, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പുസ്തക പൂജ. നോർത്ത് ഇന്ത്യ പുസ്തക പൂജ ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിന് മാത്രം. പുറത്തൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. അതെല്ലായിടത്തും ഉണ്ട്, ആയുധ പൂജ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ പുസ്തക പൂജ അവിടെയൊക്കെ ആ ബിസിനസ്സുകളെല്ലാം ഉണ്ട്, പല ഇതുമുണ്ട്. ഷെയർ ഇതിലൊക്കെ ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല വിഷയത്തെ കുറിച്ച്. പക്ഷെ പുസ്തകം എടുത്ത് പഠിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ആയിരിക്കും നല്ലത്. അങ്ങനെ വെച്ചിട്ട് പിന്നെ കുട്ടിക്കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് പൂജ വയ്ക്കുന്നത്. കാരണം അന്ന് മാത്രം വീട്ടിൽ പറയില്ല പടി പടി പടി ഇത് പറയത്തില്ല, പുസ്തകം തുറന്ന് വായിക്കുന്ന ആരും പറയത്തില്ല. ഒരു ദിവസം രണ്ടു ദിവസം അതൊരു സൗഭാഗ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയം അതുകൊണ്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പഠനം എന്ന് പറയുന്നത് ഉണ്ടോ ഇവിടെ? അഞ്ഞെടുത്തോണ്ട് നോക്കട്ടെ, പോയിരുന്ന എന്നെ അവിടെ എങ്ങാനും കണ്ട കണ്ടോ നിങ്ങൾ ആരെങ്കിലും പോയിട്ട്? ആരൊക്കെ ഉണ്ട്, ആരൊക്കെ പോയി? ഞാന് ശിവനാരായണ സ്വാമി, അവിടുത്തെ ആളാണെന്ന്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല. അങ്ങോട്ട് ആര് വഴിക്ക് പോയത്? അവിടെ ഉണ്ടായിരുന്ന ഈ പരിപാടി സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം. ഞാൻ പോകാറില്ല, ഇതുവരെയും ഞാൻ പങ്കെടുത്തില്ല. അതുകൊണ്ട് അവിടെ പലർക്കും ചെറിയ അപ്രിയമൊക്കെ ഉണ്ട് പലർക്കും. ഞാനതിലൊന്നും പങ്കെടുക്കാത്ത അതൊക്കെ അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടല്ലേ ആ പ്രസ്ഥാനം വളർന്നത്. ഈ ശിവഗിരി പ്രസ്ഥാനം എന്ന് പറയുന്ന ഏത് വർഷം ഉണ്ടായത്? 2004 ഇന്നിപ്പോ അതെവിടെ ഇരിക്കുന്നു? ശിവഗിരി ഇവിടെ എന്നാ ഉണ്ടായത്? 1900 എന്നാണോ ഗുരു, അരുവിപ്പുറത്ത് എന്നാണോ ഗുരു വന്നത് അന്ന് മുതലെന്ന് വെച്ചോ? 1888 കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രസ്ഥാനമാണ് ശിവഗിരി. അതിനു മുമ്പ് കേരളത്തിൽ അങ്ങനെ കാര്യമായി ആരും ആശ്രമം ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ ഉണ്ടായിരുന്നു യോഗച്ചറ പോലെയുള്ള സ്ഥലങ്ങളില് വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന വ്യവസായിമാരൊക്കെ ഒന്ന് താമസിച്ചു. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ കിഴക്കേക്കോട്ടയിലും അവിടെ ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ആശ്രമം ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലാ? കേരളത്തിൽ രാമേശ്വരം ഉണ്ടോ? പിന്നീടാണ് എന്നുണ്ടായെന്നുള്ള നോക്കണം അതിന്റെ ഡേറ്റ്. അത് വേണമെങ്കിൽ രാമകൃഷ്ണദേവൻ സമാധിയായ എന്നാണ് അറിയാം. രാമകൃഷ്ണൻ സമാധിയായപ്പോ അവര് സന്യാസ ഇതും ഉണ്ടായി. പിന്നെ രാമകൃഷ്ണദേവ ഒരു സ്ഥലത്തിരുന്നു, സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നല്ലോ. അതൊരു ആശ്രമമായിട്ടൊന്നും വന്നിട്ടില്ല. ആശ്രമമായിട്ടുണ്ടാകുന്നതൊക്കെ അതിനൊക്കെ ശേഷമാണ് ഒരാശ്രമമായിട്ടൊക്കെ ഉണ്ടാകുന്നത്. യോ ബ്രഹ്മരാതോ ഭവത് എന്നു. ഇത് ചിദ്ഗനാനന്ദ സ്വാമി എഴുതിയ പദ്യമാണ്, ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. ഇതിനെഴുതിയിട്ടുണ്ട് യോ ബ്രഹ്മരാതോ അഭവത്. രാതോ എന്നല്ല, ബ്രഹ്മരാധോ എന്നാണ്. ബ്രഹ്മരാധോ അഭവത്. അപ്പൊ ഇവിടെ ചൊല്ലുന്നത് ശ്രദ്ധിച്ചോണം. ശ്രീനാരായണ സദ്ഗുരു ധർമ്മസ്ഥാപന കർമ്മ തൊമ്മെന്നാണ് അവിടെ. ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ത്വം ബ്രഹ്മരാധോ അഭവാന്ന് വരും. അപ്പൊ ശരിയാണ്. ത്വം ബ്രഹ്മ ഇതില് യഹ എന്നാണ്. ത്വം നീ ബ്രഹ്മരാധ അഭവ എന്ന് അഭവ. ഇവിടെ ചൊല്ലുന്നത് എങ്ങനെയാ? അഭവ. അപ്പൊ ശരിയാണ്. അഭവ മധ്യവർഷയോ എന്ന് അഭവത് അഭവതാം അഭവൻ അഭവ എന്ന്. ബ്രഹ്മരാതൻ എന്നുള്ളതല്ലേ മലയാളത്തിൽ? മലയാളത്തിൽ ബ്രഹ്മരാതൻ ബ്രഹ്മരാധ എന്നാണ്. രാത്രി ബ്രഹ്മ സിദ്ധൻ എന്നുള്ള അർത്ഥം. ഭാഗവത ബ്രഹ്മരാതൻ പ്രയോഗം ഭഗവത്തിലുണ്ടെങ്കിലും ബ്രഹ്മരാതൻ എന്നല്ല, ബ്രഹ്മരാധ എന്നാണ്. ബ്രഹ്മരാധോ അഭവ. ആരും ഇല്ല സന്യാസിമാരൊന്നുമില്ലേ? ഒരാള് പിന്നെ സഹായം പുള്ളിയെ ഒരാളെ ഉണ്ടാക്കുന്നതിന് വന്ന് താമസിച്ചങ്ങ് പാട്ടൊക്കെ പാടി നിൽക്കും. നല്ല രീതിയിൽ നടന്ന ആശ്രമമാണ്, സത്സംഗങ്ങളും പരിപാടികളും ആൾക്കൂട്ടവും നല്ല രീതിയിൽ നടന്നൊരു ആശ്രമം. അപ്പൊ ആളില്ല, നോക്കാൻ ആരുമില്ല, നിന്നു പോകരുതല്ലേ, നിലച്ചു പോകരുന്നുള്ള നില ഒരാൾ വന്ന് അവിടെ നിന്ന് ആശ്രമങ്ങളിലേക്ക് അതന്നെ പറയുന്നു. ആശ്രമം ശിവേരിയൊക്കെ എനിക്ക് ഗൃഹസ്ഥന്മാരെ ഏൽപ്പിക്കുന്നു, സന്യാസിമാരൊന്നും നോക്കാനില്ലാതെ സന്യാസിമാരൊന്നും ഇനി കിട്ടാൻ പ്രയാസം. അപ്പൊ ഈ സന്യാസിമാർ ഇതിനു വേണ്ടി കിടന്ന അടികൂടി അവരുടെ ആയുസ്സും മവസും കളയാതെ ഗൃഹസ്ഥന്മാരെ ഏൽപ്പിക്കുക, അവരെ നോക്കിയണത്തിട്ട് അതായത് നല്ലത്. എല്ലാ ആശ്രമങ്ങൾക്കും ഇതാ അവസ്ഥ. എല്ലാവരും കാരണം ജനങ്ങൾക്ക് ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറയും. കാരണം പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അവസരങ്ങൾ കൂടുതലാണ്. അപ്പോ ജനങ്ങൾ അതിന്റെ പുറകെ പോകത്തേ ഉള്ളൂ. ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങളിലെ നമ്മളിവിടുന്ന് ഹയർ എഡ്യൂക്കേഷന് പോയാൽ അവിടെ നിങ്ങോട്ട് സ്റ്റൈഫൻഡ് തരും, നമുക്ക് വണ്ടിക്കൂലി അല്ലെങ്കിൽ പ്ലെയിൻ ചാർജ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒന്നീ യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ കൂടെ. നീ പറയുമ്പോൾ തന്നെ എളുപ്പമൊന്നുമില്ല, എന്നാ പോയി പഠിക്കാതുണ്ട്. ജർമ്മനി പറയാം, അതൊക്കെ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ രീതിയിൽ വിദേശത്തൊക്കെ ഇപ്പൊ വലിയ പ്രശ്നങ്ങളുമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പുതിയ തലമുറ അമ്പലത്തിൽ പോകത്തില്ല, മറ്റു വളരെ തീരെ കുറവാണ്. പുതിയ തലമുറ എന്ന് പറയുന്നത് അവർക്ക് പുതിയ വിദ്യാഭ്യാസം അനുസരിച്ച്, പുതിയ വിദ്യാഭ്യാസ രീതികളനുസരിച്ച് അവര് മാറിക്കൊണ്ടിരിക്കും, അതാർക്കും തടയാൻ പറ്റില്ല. ഇപ്പോഴത്തെ വരുന്നത് ഇപ്പോഴത്തെ പാരന്റ്സിന്റെ നിർബന്ധം കൊണ്ടാണ്. ആ പാരന്റ്സിന്റെ കല അവര് കാലം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം തരച്ചോളാം, അവരുടെ മക്കൾ യാതൊന്നും ഇതിൽ ശ്രദ്ധയില്ലാണ്ടോ? അതങ്ങനെ വരുമല്ലോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ തലമുറ മാറ്റം കഴിയുംതോറും അവര് ജീവിതത്തെ മനസ്സിലാക്കുന്ന വേറെ രീതിയിലാണ്. ഇന്ന് ഈ റീൽസിലും ഫേസ്ബുക്കിലും ഒക്കെ ജീവിക്കുന്ന പുതിയ തലമുറ, പിന്നെ കുറച്ചാൾക്കാർക്ക് ആധ്യാത്മികമായ ചിന്തയൊക്കെ വരും. പക്ഷെ അത് അവരുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് പഴയ ട്രഡീഷണലായിട്ടുള്ള ആത്മീയത ആയിരിക്കില്ല. ആത്മീയതയ്ക്കും മാറ്റം വരും. ആത്മീയത ഇല്ലാതെ വരത്തില്ല, ആത്മീയതയ്ക്ക് മാറ്റം വരും. അവര് അവരുടെ വിശ്വാസ രീതികളെല്ലാം മാറി വരും. ഇപ്പൊ സന്യാസിയായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അതിന് ആളെ കിട്ടാൻ പ്രയാസം. ബ്രഹ്മചാരിമാരുള്ളതുകൊണ്ട് ബ്രഹ്മചാരിമാരെ എന്നാണോ പറഞ്ഞത്? ഇവിടെ ഈ ബ്രഹ്മചാരി മാത്രമേ ഉള്ളൂ. ബ്രഹ്മചാരിമാരുള്ളത് കൊണ്ട് ബ്രഹ്മചാരി വരുന്നു എന്ന് പറഞ്ഞ അർത്ഥം അതുകൊണ്ടല്ല വരുന്നത്, അതുമായിട്ട് ബന്ധമൊന്നും. അവിടെ ബ്രഹ്മചാരിമാരുണ്ട്, ബ്രഹ്മചാരിമാരുണ്ട്, രണ്ടു കൂട്ടരും അവിടെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ വളരെ സ്ട്രിക്റ്റായി രണ്ടു കൂട്ടരെയും മാനേജ് ചെയ്യാൻ അവർക്ക് കഴിവുള്ളതുകൊണ്ടാണ് രണ്ടു കൂട്ടരെയും. ചെറുപ്പക്കാരായി ആൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ ഗുരുകുലത്തിൽ തന്നെ ഒരു അഞ്ചു ആറ് ഏഴ് പേര് ഒരു കാറിൽ വന്നിട്ട് ഗുരുപുഷ്പാഞ്ജലി ബുക്കിന് വേണ്ടിട്ട് വന്നു. നല്ല യോഗ്യരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അപ്പൊ അവിടെ ഇഷ്ടപ്പെടാൻ വരുന്നു എന്നാണ് അർത്ഥം. പോത്തൻകോട് എന്ന് പറയുന്നത് വള്ളിക്കാവ് ആയാലും ശരി പോത്തൻകോട് ആയാലും ശരി എല്ലായിടത്തും ആൾ കുറഞ്ഞു വരികയാണ്. എനിക്ക് പോത്തൻകോട്ട് പരിചയമില്ല, വള്ളിക്കാട്ട് വള്ളിക്കാവിന് പരിചയം വെച്ച് പറയുകയാണ്. അവിടെയൊക്കെ ഒരു വലിയ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വന്നവരെല്ലാം വയസ്സായി എന്നുള്ളതല്ലാതെ പുതിയ ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ വരുന്നവര് തന്നെ ഇപ്പൊ മിക്കവാറും ഈ അവിടെ എങ്ങനെയായിരിക്കും, ഇവിടെ ശാന്തിഗിരിയിലും വരുന്നത് ഈ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലരും വരുന്നു. സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നവർ. അങ്ങനെ സ്ഥാപനങ്ങളിൽ അവർ വർക്ക് ചെയ്തിട്ട് ക്രമേണ അവർ സാധാരണ ജീവിതം നയിക്കും. ഇനി ആദ്യം ഒരു താല്പര്യത്തിൽ വന്നാലും കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ബ്രഹ്മചര്യ സന്യാസമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ സാധാരണ കുടുംബജീവിതം നയിക്കും. മിക്കവാറും പേരും അവർ തുറന്നു പോകത്തില്ല. വരുന്നവർ തന്നെ അങ്ങനെ മാറിപ്പോകുന്നവരാ കൂടുതൽ. ബ്രഹ്മാരഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ നാല് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതകഥ എഴുതിയ പുസ്തകം കഴിഞ്ഞ സെഞ്ചു തന്നിരുന്നു. രഞ്ജൻ എന്ന് പറയും. നമ്മുടെ ഈ പ്രകാശനാമയുടെ യാത്രയിലൊക്കെ നമ്മളെ അച്ഛൻ വരെ പറഞ്ഞത് അവിടെ ഈ കുറെ തള്ളുകളുണ്ട്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഓർഗനൈസർ സെക്രട്ടറി എന്ന് പറഞ്ഞ ആളുമായിട്ട് സഹകരിച്ച് ആലുവയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പം അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് ആലുവയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഒരു കാര്യം. പിന്നെ എല്ലാം ഇവിടെ മുഖ്യമന്ത്രിയോട് സംസാരിക്കും. അങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെയാണ് എന്റെ സിസ്റ്റം വന്നത്. അതിന്റെ ആവശ്യമുണ്ടല്ലോ, ഇവിടെ ആൾക്കാരുണ്ടല്ലോ മുഖ്യമന്ത്രിയോട് സംസാരിക്കും. ഉള്ളവരിവിടെ പുള്ളി പോയി സംസാരിച്ച് പരിഹരിക്കുന്നു പറയുന്ന അതൊക്കെ പറയാം. ഈ പറഞ്ഞ ആളുകളുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ വയ്യാത്ത ആളുകളെ ഇവിടെ ആരുണ്ട്? ഇവിടെ ഉള്ളവർക്ക് മുഖ്യമന്ത്രി എല്ലാവരും അയാൾ വന്ന് ശിവനിമോണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയോട് സംസാരിക്കുക എന്നൊക്കെ അതൊക്കെ വെറുതൊരു രക്ഷിക്കഥ പോലെയുള്ളൂ. അത് ബോധമുണ്ടായാലും അത് വിശ്വസിക്കില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ശിവജിയിലെ ഒരു പ്രശ്നം മുഖ്യമന്ത്രി എടുത്ത് പറയേണ്ട ആള് എത്രയോ പേരുണ്ട്. വേണോ പുറത്തുനിന്ന് ഒരാളെന്ന് പറയുന്നു വേറെ വരണാതി എല്ലാവർക്കും ബന്ധു. പ്രഥമരാജ സ്വാമി വന്ന ആ സച്ചിദാനന്ദ സ്വാമികളുണ്ട്. ആരെയെന്ന് പറഞ്ഞാലും കേൾക്കും. അതിന് വേറെ പുറത്തുനിന്ന് ഒരാളൊന്നും റെക്കമെന്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ കഴിഞ്ഞ ജയന്തിക്ക് മീറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി. സച്ചൻ സമിതി ലേറ്റാണ് വന്നത്. ഞാൻ സ്വാമി പുറത്തേക്ക് പ്രസംഗിച്ചോണ്ടിരിക്കുന്നു. സച്ചൻ സമയം ഞാൻ വിളിച്ചിട്ടുണ്ടായിട്ട് ഇവരുടെ മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ ഇടയിൽ ആ സച്ചൻ സമിതിങ്ങനെ പറഞ്ഞു. അത് തന്നെ അവരൊക്കെ അതവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമല്ലേ, അവരെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം കൂടെയാണ്. അല്ല സ്വാമിമാരോട് ഉള്ളോണ്ട് ബഹുമാനം കൊണ്ടൊന്നുമല്ല, അങ്ങനെ ധരിച്ചു കളയരുത്. അപ്പൊ അടുത്ത തവണ കൂടെ അധികാരത്തിൽ വരണം അലക്ഷനായി. അതുകൊണ്ട് ശിവഗിരിയിലെ സ്വാമിമാരെയൊക്കെ വളരെ ബഹുമാനിക്കും. അവര് അനുകൂലിച്ചില്ലെങ്കിൽ എതിർക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാരണവശാലും ഇവരാരും തന്നെ സന്യാസിമാരോടുള്ളിൽ തരുമ്പും ബഹുമാനമുള്ളവരല്ല, അതിനംഗീകരിക്കുന്നവരുമല്ല. പക്ഷെ പൊതുവേദികളിൽ വന്നിട്ട് ബഹുമാനം കാണിക്കുകയും പിന്നെ സന്യാസി കാണുമ്പം ആൾക്കാരുടെ മുമ്പ് എഴുന്നേക്കുകയൊക്കെ ചെയ്യും ഇരിക്കുകയാണെങ്കിൽ. ഇതൊക്കെ കാണുമ്പോൾ ഈ ചുംബന്മാർ വിചാരിക്കും നമ്മളോടെന്തോ വലിയ ബഹുമാനം കൊണ്ടാണ് ഇവരൊക്കെ എണീക്കുന്നത്. ഒന്നുമല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അതവരുടെ രാഷ്ട്രീയമായ നയങ്ങളാണ്. ഇപ്പൊ ശിവേരിയുടെ കാര്യം എന്താണ്? ശിവേരി എന്ന് പറയുന്നത് എന്തൊക്കെയായാലും കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. അപ്പൊ ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും ശരി, ശിവേരിയിൽ ആരിരുന്നാലും ശരി, അപ്പോ അത് ആരിയിരിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല, ആരിരുന്നാലും പറഞ്ഞാൽ കേക്കും. അത് ശിവജിയുടെ മഹത്വമാണ്, ഇരിക്കുന്ന ആളുടെ മഹത്വമല്ല. അത് പലപ്പോഴും ആൾക്കാർ വിചാരിക്കും എന്റെ കഴിവാണ് എന്റെ മഹത്വം കൊണ്ടാണെന്നാണ്, എന്റെ കഴിവുകൊണ്ടാണ് എല്ലാരും ബഹുമാനിക്കുന്നതെന്ന് വിചാരിക്കുന്നവർ തരുന്നുണ്ട്. അങ്ങനെയല്ല, ശിവരി എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇത്രയും ബഹുജന പിന്തുണ ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന സന്യാസിമാര് ഏത് സർക്കാർ കേരളത്തിൽ വന്നാലും വന്നു കാണുകയും ബഹുമാനിക്കുക ചെയ്യും. അതൊരു വ്യക്തിയോടുള്ള ഇതല്ല, വ്യക്തികളെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ബഹുമാനമുള്ളവരല്ല. അതുകൊണ്ട് അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഇവരെയൊക്കെ പുച്ഛിച്ചു തന്നെ പറയും, പക്ഷെ പൊതുവേദികളിൽ വരുമ്പോൾ റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് ഈ ആശ്രമങ്ങളിലെ ആള് വരുന്നത് എന്ന് പറയുന്നത്, പിന്നെ വള്ളിക്കാവിലും ഈ കണ്ണായരൂവിന്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക മാനസിക ഒരവസ്ഥയിലുള്ളവരാണ് അവിടെ ചെന്ന് കയറുന്നത്, അവിടെ ചെല്ലുന്നതെല്ലാം. ആ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഹൈർ ന്യൂറോട്ടിസം ഉള്ള വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. വിഷൻ അത് ഇതൊക്കെ വരിക, അതൊക്കെ അവരുടെ ബ്രെയിനിന്റെ സവിശേഷതകളാണ്. ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതയുള്ളവർക്ക് ഈ ഹൈ ന്യൂറോട്ടിസം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ വിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അവര് മാനസിക രോഗമുള്ളവരെന്നല്ല പറയുന്നത്, അപ്പൊ അത് ബ്രെയിനിന്റെ സവിശേഷം. അങ്ങനെയുള്ള ആൾക്കാർ എവിടെയുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊരു ആശ്രയമാണ്. അങ്ങനെയുള്ളവരവിടെ അവിടെ ചെല്ലും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കുട്ടികൾ മുതൽ എനിക്കൊരു 10-16 വയസ്സുള്ള സമയത്ത് ഞാനൊരു പയ്യനെ കണ്ട, അവനൊരു 8-10 വയസ്സേ ഉള്ളൂ, അവനന്ന് വിഷനുണ്ട്. ആദ്യം ഞാൻ കർണാടകനെ കുറിച്ച് കേൾക്കുന്ന ഈ 8-10 വയസ്സുള്ള ഒരു പയ്യനിൽ നിന്നാണ്. അപ്പൊ അവനെന്ന് എന്നോട് പറഞ്ഞു കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 8-10 വയസ്സുള്ള പയ്യൻ കർണാടകനെ പോയി കണ്ടു, കണ്ടതിന് ശേഷം എന്താണ് കർണാടകരു പാൽക്കടലിൽ കിടക്കുന്നതും സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്നത് പാലാഴിയിൽ ഇങ്ങനെയൊക്കെയുള്ള ദർശനങ്ങൾ അവനുണ്ടാവും. ഇവൻ വലിയ കർണാടകരുടെ ഭക്തനാണ്. തിയേറ്ററിനെ ഞാൻ പോയില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് കർണാടകരുടെ അടുത്ത് പോകുന്ന ഒരു സായിപ്പിന്റെ ദ്വിഭാഷിയായിട്ടാണ് കർണാടകരെ കാണാൻ പോകുന്നത്. രണ്ടുമണ പോയി, രണ്ടുമണി ഇയാളുടെ കൂടെയാ പോയത്. അപ്പൊ എനിക്കിതൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തോ അന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നതെന്തോ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊന്നും വലിയ അർത്ഥമില്ലാന്ന് തോന്നിയുണ്ട് ഞാൻ അങ്ങനെ കാണാനായിട്ട്, ഗുരുവായി കാണാനൊന്നും പോയില്ല. അപ്പോ പുള്ളി ചെല്ലുമ്പോഴും പറയുന്ന ഇതാണ്, വിശ്വസിച്ചു കഴിഞ്ഞാൽ ദർശനം ഉണ്ടാവും. എന്നോട് പറഞ്ഞ അതാണ്, വിശ്വസിച്ചാൽ ദർശനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു ദർശനം ഉണ്ടായാൽ വിശ്വസിക്കും. അപ്പൊ തന്നെ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ദർശനം ഉണ്ടായാൽ ഞാൻ വിശ്വസിക്കാം. അപ്പോ പുള്ളി പറഞ്ഞു അത് പറ്റില്ല, വിശ്വസിച്ചാൽ ദർശനം ഉണ്ടാവും. രണ്ടുമൂന്ന് പ്രാവശ്യം പുള്ളിയും പറഞ്ഞു ഞാനും പറഞ്ഞു, ഞാൻ പ്രശ്നം അവിടെ നിർത്തി. അപ്പൊ എനിക്ക് ദർശനം ഉണ്ടാകില്ല, കാരണം എന്റെ ബ്രെയിൻ അങ്ങനത്തെ ബ്രെയിൻ അല്ല. എന്റെ ബ്രെയിന് ദർശനം ഉണ്ടാവുന്ന ബ്രെയിനല്ല. അപ്പോ പിന്നെ ഞാൻ കർണാടകത്തിൽ പറഞ്ഞു സത്വചിത്ത് ആനന്ദം ഇത് മൂന്നാണോ ഒന്നാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു പുസ്തകത്തിന്റെ പഠിപ്പൊന്നും ഇവിടെ ചോദിക്കില്ല, ഇവിടെ ഞങ്ങളുടെ അനുഭവമാണ് ഇവിടുത്തെ പഠിപ്പ്. അത്തരം പഠിപ്പുകളൊന്നും ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പുസ്തകത്തിൽ പഠിച്ചറിയേ ഉള്ളൂ. അന്ന് 10-20 വയസ്സിന് മുമ്പുള്ള കാര്യം പറയാം. അങ്ങനെയൊക്കെ ആണ് ഞാൻ സംസാരിച്ചത് എന്ന് വിചാരിച്ച് കർണാടകത്തിന് ഞാൻ എന്താണ് മോശമെന്ന് പറയല്ല, അതെന്താണെന്ന് പറയുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യര് വിശ്വസിക്കുന്ന ഒരു ഗുരുവാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആളാണ്. അത് അങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രെയിനുള്ള ആൾക്കാരെല്ലാം അവിടെ ഒത്തുകൂടും. അതാണ് അവിടെ ഇയാൾ കൂടുന്നത്. ആ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 16 വയസ്സുള്ളപ്പോ 10 വയസ്സുള്ള ഒരു പയ്യൻ അവിടുത്തെ ഭക്തനായി, അവന് മിഷനുണ്ട്. അപ്പൊ അവന് കർണാകരൂരു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇതാണ്. അത് ഒരു ഇത്തരം മിഷൻ വന്നു കഴിഞ്ഞാൽ അവർ അടിമയായി പോവുകയാണ്. വെറും വിശ്വാസിയല്ല, വിശ്വാസിയുടെ ഒരു പടികൂടെ കഴിയുമ്പോഴാണ് അടിമയാവുന്നത്. ജീവിതത്തെ തന്നെ ആ പയ്യനിപ്പം എന്തായി, അവൻ എവിടെ എത്തി എന്നുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇന്ന് അവിടുത്തെ സ്വാമിയായി. അപ്പൊ അവര് പിന്നെ ഈ മിഷന്റെ ലോകത്തിനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ. അങ്ങനെ ഒരു പ്രത്യേക ഒരു ബ്രെയിനുള്ള ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് അങ്ങനെയുള്ളവര് ഇന്നും അവിടെ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ അല്ല. ഇന്ന് മനുഷ്യൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അവര് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധ്യതയില്ല. പുള്ളിക്ക് മിഷനൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാവും, ഭാവിയിലും ഉണ്ടാവും. പക്ഷെ ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇതിന് പഴയകാലത്ത് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗുരുവിന്റെ ജീവിതകാലത്ത് തന്നെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്, ഒരു അസുഖം ഉണ്ടെങ്കിൽ ഓടി ഗുരുവിന്റെ അടുത്ത് വരും. ഭൂതോപദ്രവം, പ്രേതോപദ്രവം, ഒട്ടിച്ചാത്ത എന്തായാലും പരിഹരിക്കാൻ ഒരാളേ ഉള്ളൂ, ആരെ, ഗുരു ഒരാളേ ഉള്ളൂ. അപ്പോ ഇന്നാണെങ്കിൽ ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾ നേരെ ഡോക്ടറെ അടുത്ത് പോകും, സ്കാൻ ചെയ്യും, ടെസ്റ്റ് ചെയ്യും, അന്നതൊന്നുമില്ല. അപ്പൊ ഇതിനെല്ലാം പരിഹരിക്കാൻ അത്ഭുതകരമായ കഴിവുള്ള ഒരാളാണെന്ന് വിശ്വസിച്ചിട്ട് എല്ലാത്തിനും പരിഹാരമായിട്ട് ഒരാളെ കാണുകയാണ് കൊണ്ട്. അപ്പോ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, ഈ പരിഹാരത്തിന് വേണ്ടി പോകും. പക്ഷെ ഇന്ന് വരുമ്പോ അങ്ങനെയെല്ലാം മാറി. ഇന്നിപ്പോ ന്യൂറോ സയൻസ്, സൈക്കോളജിക്ക് ഒരുപാട് വികാസം പ്രാപിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും മാനസികമായ അനുഭവങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവര് ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നതിന് പകരം അവര് എന്താണ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തും സൈക്കോ തെറാപ്പിസ്റ്റിന്റെ അടുത്തും സൈക്കോളജിസ്റ്റിന്റെ അടുത്തും ന്യൂറോ സയന്റിസ്റ്റിന്റെ അടുത്തും ന്യൂറോ ഡോക്ടറുടെ അടുത്തുമൊക്കെ പോയി പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇവിടെ പോകത്തില്ല. ഇനി ഇവിടെ പോയി തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ചെന്നു കഴിഞ്ഞാൽ. ഇപ്പൊ വള്ളിക്കാവിൽ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, അവിടെ ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പോ അവിടെ നിന്ന് എന്തെങ്കിലും അത്ഭുതകരമായ പരിഹാരം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, വള്ളിക്കാവിലമ്മ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാരും ഡോക്ടർമാരെ അടുത്ത് പറഞ്ഞയക്കുകയാണ് നിങ്ങൾ പോയി ചികിത്സിക്കാൻ പറയും. വിശ്വാസം ഭക്തി അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിന് എന്ത് പരിഹാരം വേണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പോയി ചികിത്സിക്കുന്ന എല്ലാരും ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞു വിടുക. അവരായിട്ട് ആരെയും ചികിത്സിക്കാറൊന്നും ആരെയും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം പറഞ്ഞു കൊടുക്കും എന്നുള്ളതിനപ്പുറം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഗുരുക്കന്മാരെ ആശ്രയിക്കുന്ന ആ പഴയ രീതി ഇപ്പം മാറി മാറി വരികയാണ്. പിന്നെ പുതിയ രീതി അനുസരിച്ച് ഇതിനൊക്കെ ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട്. ഇതിപ്പോ പുതിയ പുതിയ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. പഴയതും കൊണ്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ അതൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ഇവരെല്ലാം ശരണം പ്രാപിക്കുന്ന മോഡേൺ മെഡിസിനെ തന്നെ ചുരുക്കി പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയും ഇതൊന്നും പ്രശ്നം പരിഹരിക്കില്ല. പിന്നെ ചിലര് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇവിടെയൊക്കെ ജീവിച്ചു പോകും, ജീവിതാന്ത്യം വരെ അങ്ങനെ കഴിഞ്ഞു പോകും. ചിലര് അവർക്ക് ഒരു നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അവരീ ആശ്രമങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ജീവിച്ചു പോകും. ഒരു തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തരത്തിൽ അതവർക്ക് വേണ്ടത്ര പരിഹാരമൊന്നുമല്ല, ഒരു തരത്തിൽ അവർ മാനേജ് ചെയ്തു പോകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോ ഒ വി വിജയൻ, ഒ വിജയൻ എന്ന് വെച്ചാൽ വലിയൊരു പ്രതിഭ നല്ല വലിയ സാഹിത്യകാരനാണ്, പടം വരയ്ക്കുന്ന ആളാണ്, ഒരുപാട് ഒരു പ്രതിഭാശാലിയാണ്, ഒരു സംശയമില്ല. ഹസാക്കിന്റെ ഇതിഹാസമൊക്കെ എഴുതി നോക്കി, ഒരു എന്താണ് അസാമാന്യമായ ഒരു ഭാവനാലോകത്തിനൊക്കെ വിഹരിച്ച ആളാണ്. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെ ചില ബ്രെയിനിന് സവിശേഷതകളുള്ള ആളാണ്. ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാകും പുള്ളിയുടെ ബ്രെയിനിന് എന്തോ പ്രശ്നമുള്ള ആളാണ്. ആ ഒരു പ്രശ്നമുള്ള ഭാഗത്തിന് പുള്ളി പോയി ആശ്രയിച്ചാണ് കരുണാകര ഗുരുവിന്. മറ്റിടത്ത് പുള്ളി ജീനിയസ് ആണ്, പക്ഷെ ഒരു ഭാഗത്ത് പ്രശ്നമുണ്ട്. അപ്പൊ കരുണാകര ഗുരുവിനെ ആശ്രയിക്കുകയും അന്ധമായി വിശ്വസിക്കുകയും ആ രീതിയിൽ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. ഇതിന് ഭാവിയിൽ മോഡേൺ മെഡിസിനിലെ പരിഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് തിരിക്കും. ഒവിജയന്റെ കാലമൊക്കെ ഇപ്പൊ കഴിഞ്ഞല്ലോ, ആ കാലം അല്ലല്ലോ. ജനറ്റിക്കൽ സയൻസ് ഒക്കെ ഒരുപാട് ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ടും ഇനി ആശ്രമങ്ങളിൽ വരുന്നവർ കുറയും. ഇപ്പോൾ ആശ്രമത്തിൽ ചെന്നാൽ ഇതൊക്കെ പരിഹരിക്കുമെന്നും പറഞ്ഞ് ആശ്രമത്തിൽ വരുന്നവര് എനിക്കറിയാം, നല്ല അടുത്ത് പരിചയമുള്ള പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആശ്രമത്തിൽ വരുന്നു ഇതൊക്കെ മാറുമെന്നും പറഞ്ഞാൽ വന്നു. പക്ഷെ ആശ്രമത്തിൽ വീണ്ടും മെഡിസിൻ കഴിക്കേണ്ടി വരുന്നു. മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി അതൊക്കെ അവർക്ക് അതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യങ്ങളും സ്വയം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളും ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രയാസമാണ് പലർക്കും. അപ്പോൾ അവർ മാറി ചിന്തിക്കുകയില്ല. അപ്പൊ ഇതിന് പരിഹാരം ഇതേ ഉള്ളൂ, അല്ല ആശ്രമത്തിൽ വരുന്നതുകൊണ്ട് ഇതൊന്നും മാറുന്നില്ല എന്നവർ സ്വയം ചിന്തിക്കുന്നു. അപ്പോ വരുന്ന തലമുറകളെല്ലാം എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഒക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവരിതിനെ കുറിച്ചൊക്കെ കൂടുതൽ അവർക്ക് അവയർനെസ് ഉണ്ടാകി കൂടുതൽ പഠിക്കുകയും സ്വയം തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പണ്ടങ്ങനെയല്ല, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതെന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ ഒരു വഴിയില്ല, പണ്ട് അതിനുള്ള അറിവ് ഒരിടത്തുനിന്നും കിട്ടത്തില്ല. ഇന്നങ്ങനെയല്ല, ഇന്ന് വിരലിന്റെ തുമ്പിൽ അറിവിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും, ആ ഇത് എന്റെ പ്രശ്നം ഇന്നതാണ്. അപ്പൊ അതിന് ഗുരുക്കന്മാരുടെ അടുത്തു നിന്നുള്ള പരിഹാരം ഇന്നതാണ്, അല്ല മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അതിന് പരിഹാരം ഇന്നതാണ് എന്ന് വേർതിരിച്ച് സ്വയം മനസ്സിലാക്കിയിട്ട് എല്ലാവരും സ്വയം തീരുമാനിക്കണം, ആരെ സമീപിക്കണം, എന്ത് ചികിത്സ വേണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, സൈക്യാട്രിയിലാണോ പ്രശ്നം ഭരിക്കേണ്ടത്, അതേ സൈക്കോളജിയിലാണോ, ന്യൂറോ സയൻസിലാണോ, ഇതൊക്കെ ഇവര് എന്റെ സ്വയം പഠിച്ച് മനസ്സിലാക്കിയവർ ആ വഴിക്ക് തിരിഞ്ഞു പോകും. അപ്പൊ ഇതിനെല്ലാം ഒറ്റ പരിഹാരമായിട്ടൊരു ഗുരു എന്നുള്ളത് ഭാവിയിൽ ആരും അംഗീകരിക്കില്ല. പഴയകാലത്ത് മനുഷ്യർ മുഴുവൻ അജ്ഞതയിൽ താഴ്ന്നു കിടന്നപ്പോഴാണ് എല്ലാത്തിനും പരിഹാരമായിട്ട് ഒരു ഗുരുവിനെ പോയി കാണും. ഇനി അത് നടക്കില്ല. ഇന്ന് ഓരോ വിഷയത്തിലും അതാതിന്റെ എക്സ്പെർട്ടിനെ കാണാനേ ആൾക്കാരെ ശ്രമിക്കത്തുള്ളൂ, കാരണം അവർക്ക് പ്രശ്നം പരിഹരിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്, നോർമലായി ജീവിക്കണം, പ്രശ്നം പരിഹരിച്ചിട്ട് ജീവിക്കണം. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്താണോ അത് ആൾക്കാർ തേടും. അപ്പോ ഏറ്റവും മോഡേണായ ഉപായങ്ങൾ തേടും. അങ്ങനെ വരുമ്പോ ഇത്തരം പ്രസ്ഥാനങ്ങളെ പോയി പരിഹരിക്കാമെന്ന് പിന്നെ ആരും ചിന്തിക്കത്തില്ല, പോയാൽ തന്നെ അവിടെ തിരിച്ചു പോകും. ഇപ്പൊ അതാണ് കണ്ടുവരുന്നത്. വരും കാലങ്ങളിൽ ഈ മഠങ്ങൾ അല്ലെങ്കിൽ ആശ്രമങ്ങളുടെ പ്രസക്തി എന്താണ്? വരും കാലങ്ങളിലെ ആശ്രമങ്ങള് മഠങ്ങൾ എന്നൊക്കെ പറയുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങൾ എന്താണ് ഏതെങ്കിലും തരത്തിൽ മനുഷ്യരെയൊക്കെ സഹവർത്തിത്വം, ഗുരു പറഞ്ഞ പോലെ സാഹോദര്യം പോലെയുള്ള ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ, അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഇതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടാവും. മനുഷ്യരെ ഒരുമിപ്പിക്കാനും മനുഷ്യരെ പരസ്പരം സ്നേഹത്തോടും സഹാർദ്ദത്തോടും ഒക്കെ ജീവിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന അത് മനുഷ്യനെപ്പോഴും ആവശ്യമാണല്ലോ. ഒരു പറഞ്ഞല്ലോ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അപ്പൊ സോദരത്വം പോലെയുള്ള ആശയങ്ങൾക്ക് സമൂഹത്തിൽ പ്രചാരം കൊടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് ഇതൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതിന് പ്രസക്തി ഉണ്ടാവും. അതെന്നും മനുഷ്യന് വേണ്ടതാണല്ലോ. ആ രീതിയിൽ ഇതിനെ നിലനിൽക്കും. അല്ലാതെ ഈ നമ്മുടെ പഴയ ഫിലോസഫികളുടെ പേരിലോ അത്ഭുതങ്ങളുടെ പേരിലോ ഒന്നും നിലനിൽക്കത്തില്ല. അതിനൊന്നും വലിയ ഇതുണ്ടാകത്തില്ല. എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കും, പക്ഷെ സമൂഹത്തിലെ പ്രസക്തി കാലഘട്ടത്തിൽ അതെങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. ചരിത്ര പ്രാധാന്യം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ചരിത്ര പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ ആക്റ്റീവ് ആകത്തില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ പോയി നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നു? പഴയത് കണ്ടിട്ടിറങ്ങിപ്പോരും എന്നുള്ളതല്ലാതെ അത് സമൂഹത്തിൽ അതിന് പ്രത്യേകിച്ച് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റത്തില്ല. ഒരു കാലത്തിൽ ആ വർത്തമാന കാലഘട്ടത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തണമെങ്കിൽ ഇങ്ങനെ ജനങ്ങളെ യോജിപ്പിക്കാനും സൗഹാർദ്ദം സഹവർത്തിത്വം സാഹോദര്യം പോലുള്ള ആശയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തന കേന്ദ്രങ്ങളാണെങ്കിൽ അത് മനുഷ്യന് എക്കാലത്തും ആവശ്യമായതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് നിലനിൽക്കും. അല്ലാതെ ആൾക്കാരെ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച് നടത്താന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. അതൊക്കെ പോകും. അതൊന്നും ജനങ്ങള് വരും തലമുറ അതൊന്നും സ്വീകരിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? അവന് ശാസ്ത്രീയമായ അറിവ് വർദ്ധിച്ചു വരുന്നതോടും അവൻ ഏത് പ്രശ്നത്തിന്റെയും ഭൗതികമായി ഇവിടെ ചിന്തിച്ച അതിന്റെ വശങ്ങളോടെ മനസ്സിലാക്കുമ്പോൾ പിന്നെ അത്ഭുതങ്ങൾക്കൊന്നും അവിടെ നിലനിൽപ്പില്ലാതെ വരും. മനുഷ്യന് ഭൗതിക വിദ്യാഭ്യാസം കൂടും തോറും അവര് മനുഷ്യർ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരായി മാറും. അപ്പൊ യാഥാർത്ഥ്യബോധത്തിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പിന്നെ അത്ഭുതങ്ങൾക്കൊന്നും, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊക്കെ മാജിക്കിന്റെ സ്ഥാനമേ വരും. അതിനൊന്നും ജനങ്ങളെ ആകർഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹവർത്തിത്വം മനുഷ്യനെപ്പോഴും ആവശ്യമാണല്ലോ. അപ്പൊ സഹവർത്തിത്വത്തിന് സഹായിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനെ അംഗീകരിക്കും. ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്ന ഇടങ്ങളൊന്നാണ് അതൊക്കെ. ഗുരു അതാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗുരുവിന്റെ ചിന്ത എന്താണ് ആധുനികം എന്ന് പറയുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുമ്പം മനുഷ്യര് സ്വാതന്ത്ര്യത്തിന് വാഴുന്നതിന് അവനെ സഹായിക്കുന്ന ഇടങ്ങളായിട്ട് അങ്ങനെ അത് നിലനിൽക്കത്തോ. അല്ലാതെ ജാതിയുടെ കേന്ദ്രങ്ങളായിട്ടോ മതത്തിന്റെ കേന്ദ്രങ്ങളായിട്ടോ രാഷ്ട്രീയ കേന്ദ്രങ്ങളായിട്ടോ ഒന്നും നിലനിൽക്കത്തില്ല. കാരണം അതൊക്കെ മനുഷ്യരിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരം കേന്ദ്രങ്ങളായിട്ട് ഇതൊന്നും നിലനിൽക്കത്തില്ല. അതൊക്കെ മനുഷ്യർ തള്ളിക്കളയും. മനുഷ്യർ അതൊക്കെ ഉപേക്ഷിക്കും. അപ്പോ സഹവർത്തിത്വത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് ഇതൊക്കെ നിലനിൽ അതാണ് ഇനി ഭാവി കാലത്ത് മനുഷ്യന് വേണ്ടതും അതാണ്. മറ്റേക്ക് മനുഷ്യൻ എന്താണ് തള്ളിക്കളയും, ഒന്നും മുന്നോട്ട് പോകത്തില്ല. അത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചാലേ നിലനിൽക്കാൻ പറ്റൂ. അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതാണ് ഇന്ന് ആവശ്യം, എന്നും ആവശ്യം. വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഏതെങ്കിലും തരത്തിൽ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ദേശത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ വർണ്ണം വർഗം ഇതിന്റെ പേരിലുള്ള വിഭാഗീയതകൾ പ്രചരിപ്പിക്കാതെ എന്താണ് സഹവർത്തിത്വം എല്ലാം ലോകത്തിൽ ആ അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. മനുഷ്യൻ ഗ്ലോബലായി ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആ രീതിയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതും എന്താണ് വലിയ ഫിലോസഫിയൊന്നും ആൾക്കാരൊന്നും ഇനി സ്വീകരിക്കത്തില്ല. വലിയ തത്വചിന്തയെന്നും പറഞ്ഞ ആൾക്കാർ അത് ഒന്ന് രണ്ടു പേരതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരതൊക്കെ മനസ്സിലാക്കി എന്നിരിക്കും. അത് കഴിഞ്ഞ് സമൂഹം അതൊന്നും അതിന്റെയൊന്നും ആവശ്യമുള്ളതല്ല. മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് പൊതുവെ പോകുമ്പോൾ അവർക്ക് ജീവിത പ്രശ്നങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ്. പിന്നെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അതിന് വലിയ എന്തെങ്കിലും നല്ല സുഖം ഉണ്ടാവോ ആത്മീയ സുഖം അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പോകുന്നവരുണ്ട്. അത് ഇപ്പോ സംഘർഷങ്ങൾ മനുഷ്യനുണ്ടാകുമ്പോഴേ മാനസികമായ സംഘർഷങ്ങൾ ഇപ്പൊ ഈ ഏത് വീട്ടിലായാലും ശരി കൂടുതലും മനുഷ്യരിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി പരസ്പരം ഒരുപാട് മത്സരിക്കുന്നുണ്ട്. ഓരോരുത്തരും വളർച്ചയ്ക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുമ്പോൾ അവർക്ക് സംഘർഷം ഉണ്ടാവും. സംഘർഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതുപോലെ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ ഇന്ന് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള പുതിയ പുതിയ സംഗതികളും ആൾക്കാർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതിലൂടെ ആൾക്കാർ അതിനുള്ള പരിഹാരം കണ്ടെത്തും. ഇതൊക്കെ ഭാവിയിൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. അതാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ആൾക്കാരാണ് മാനസികമായ സന്തോഷം എന്ന് വെച്ചാ അവര് ഈ പറയുന്നവരെല്ലാം കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ആ തലമുറ എന്ന് പറയുന്ന അവസാനിക്കാൻ പോവുകയാണ്. ഭാവി തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. ഈ കഴിഞ്ഞ തലമുറയിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കാണും. പക്ഷെ അടുത്ത തലമുറ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർക്ക് സ്ട്രെസ് ഉണ്ടായാൽ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാമെന്നായിരിക്കും അവർ ചെറുപ്പത്തിലെ പഠിക്കുന്നത്. ഇവരൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചത്. പക്ഷെ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊന്നും അവർക്ക് പഠിക്കാനുള്ള അവസരമില്ലായിരുന്നു. അതവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ വയസ്സായപ്പോൾ അവരുടെ നേട്ടങ്ങളും അവരുടെ സ്ട്രെസ്സും ഇതാ ഉള്ളത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ സ്ട്രെസ് അവർക്ക് നേരിടേണ്ടി വരുമ്പോൾ അവർക്ക് ഉടൻ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള വഴികളും പുതിയ അതും അവർ പരിചയിച്ച് വളരുകയാണ് ഓരോ തലമുറ കഴിയുന്നതോറും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ അതിനുള്ള പരിശീലനം അവർക്ക് കിട്ടുകയാണ്. അപ്പോ ഈ നാസയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവര് അവർക്ക് ഇത്ര സമയം 3-4 മണിക്കൂർ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂർ ജോലി ചെയ്തിട്ട് പിന്നെ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10-15 മിനിറ്റ് അതിനുവേണ്ടി പ്രത്യേകം വയ്ക്കുകയാണ്, ജോലിയുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റിലാക്സേഷൻ ടെക്നിക്കുകൾ അവർ ചെയ്ത് മനസ്സ് റിലാക്സ് ചെയ്യുക. വളരെ കഠിനമായി വർക്ക് ചെയ്യുന്നവരാണ്, മാനസികമായി ബുദ്ധിമുട്ട്. അതിന് വീണ്ടും അവരെ വർക്കിലേക്ക് വരിക, വീണ്ടും റിലാക്സ് ചെയ്യുക. അപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ അവർക്ക് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ അവരവിടെ എന്താണ് ബാലൻസ് ചെയ്യുകയാണ്. അപ്പോ ജോലി സ്ട്രെസ് ഉണ്ടാക്കും എന്നുള്ളത് ജോലി ചെയ്യുന്നവർക്കും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവർക്കും അറിയാം. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതും അവര് അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്നത് മോഡേണായിട്ടുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്ത് പഴയ ആത്മീയതയൊക്കെ തന്നെയാണ്. പക്ഷെ അതൊക്കെ പുതിയ രീതി അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് സ്ട്രെസ് അനുഭവിക്കുകയും സ്ട്രെസ് കൈകാര്യം ചെയ്യും, രണ്ടും ചെയ്താണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് വേറെ ഒന്നായിരിക്കും, പുതിയൊരു തലമുറയായിരിക്കും. പഴയ രീതിയിൽ ആയിരിക്കില്ല പ്രശ്നങ്ങളെല്ലാം ഇനി കൈകാര്യം ചെയ്യാൻ പോകും. പലരും സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്ന, അവര് കൂടുതൽ ഒന്നുമല്ല അവര് ടാബ്ലറ്റുകൾ കഴിക്കും. സ്ട്രെസ് മാനേജ് ചെയ്യാൻ ടാബ്ലറ്റ് വരെ ഉണ്ട്. അത് കഴിച്ചിട്ട് അവര് അവരെ പണി അങ്ങനെ അവരെ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്ട്രെസ്സായ ജോലി ചെയ്യുന്ന അമേരിക്കയിലേക്ക് നല്ലൊരു ശതമാനം ആൾക്കാരും ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റിലാക്സ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ്, ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നവര് ട്രാങ്കുലൈസറുകളൊക്കെ ഉണ്ട്, എന്നിട്ട് അവര് റിലാക്സ് ആവും ചെയ്യും. പിന്നെ ഈ ആൾക്കാർക്ക് ഈ ഗുരുക്കന്മാര് ആധ്യാത്മികമായ വ്യക്തിത്വങ്ങൾ അവരൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതിന് ആൾക്കാർക്ക് വിശ്വാസം കുറഞ്ഞു വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ ഇന്നത്തെ ഗുരുക്കന്മാര് അവരൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നവരായിട്ടാണ് അവരെ കുറിച്ച് പ്രചാരം പുറത്തു വരുന്നത്. അവരെ വിശ്വസിച്ച് കൂടായിരിക്കുന്ന കുറച്ച് പേര് ഓക്കെ, പക്ഷെ പുതിയ തലമുറ സമൂഹമൊക്കെ അവർക്ക് ഒരു തട്ടിപ്പുകാരായിട്ടാണ്. അപ്പോ അതുകൊണ്ട് അവരെ അവരെ പരിഹാരത്തിന് വേണ്ടി ഇനി സമീപിക്കുന്നവർ, കാരണം ഇത്തരം ആത്മീയ ഗുരുക്കന്മാരൊക്കെ ഒരുപാട് സമ്പത്തുണ്ടാക്കുകയും സമൂഹത്തിൽ ഒരുപാട് സമ്പത്ത് അവരുണ്ടാക്കുന്നു, വലിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയൊരു വിഭാഗം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ ഇവരീ പറയുന്ന ആത്മീയതയൊക്കെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പിന്നെ നോക്കിക്കാണുന്നത്. അത് വരുമ്പം ഈ പുതിയ തലമുറ അവരിൽ നിന്ന് അകറ്റും, അടുപ്പിക്കുകയല്ല ചെയ്യുന്നു, വലിയൊരു ഭാഗത്തെ അകറ്റിക്കളെ. അതാണ് അങ്ങോട്ട് ആള് കുറയുന്നത്. അപ്പൊ അവര് വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യണം, വലിയ ബിസിനസ്സുകാരെ പോലെ ജീവിക്കുകയാണ്. അത് ആൾക്കാരുടെ അവിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് അത്തരം സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ സ്ഥാപനം വൽക്കരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരു ദോഷം കൂടെ ഉണ്ട്. ഒരുപാട് സമ്പത്തുണ്ടാക്കി സ്ഥാപനം ഉണ്ടാക്കി ഒരു ആത്മീയ ഗുരു അതൊക്കെ മാനേജ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നവർ മാത്രമായി ചുരുങ്ങും അവിടെ, ബാക്കിയുള്ളവർ അങ്ങോട്ട് പോകത്തില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. അല്ല, അവിടെ പോയപ്പോ അവിടെ എത്ര ഉദ്ദേശം, എത്ര ആൾക്കാരുണ്ടായിരുന്നു സ്റ്റേജിൽ? ഇത്രയും പേരെ ഓർഗനൈസ് ചെയ്യുന്നതാണ്, സ്വയം വരുന്നവരല്ല, സ്വമേധയാ പോകുന്നതല്ല. ഇത് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പണം വേണം. മനസ്സിലായോ? അതെ, ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുമ്പോ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ ചെല്ലുമ്പോ ഇതൊരു വലിയ അത്ഭുതമായിട്ട് കാണുകയും അതിനോട് വലിയൊരു ഇത് തോന്നുകയും ചെയ്യുമെങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങള് ഇത് ഓർഗനൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവര് ഇതിനെ കുറിച്ചുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. രണ്ടും സംഭവിക്കുന്നു, മതിപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്തവർക്ക് ഇത് വലിയൊരു മതിപ്പ് പോലെ തോന്നും, പക്ഷെ വലിയൊരു വിഭാഗം ഇതിനെ ക്രിട്ടിക്കലായി കാണും. ഇപ്പത്തെ തലമുറ എല്ലാം ക്രിട്ടിക്കലായി കാണുന്നവരാണ് വിമർശനാത്മകമായി. അപ്പോ പിന്നീട് നോക്കുമ്പോ അതിനൊരു തെളിവാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു പരിപാടി തന്നെ ഓർഗനൈസ് ചെയ്യാതെയും നടത്തി നോക്കട്ടെ. ഓർഗനൈസ് ചെയ്ത് നടത്തിയ എത്ര പേര് വരും? അത് ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് എല്ലാം നടത്തി കഴിഞ്ഞാൽ ഒരു 10-2000 പേരെ വരത്തുള്ളൂ. ഓർഗനൈസ് ചെയ്ത് 50,000 പേര് വരും. എന്ന് വെച്ചാൽ സ്വമേധയ ആൾക്കാർ ഇതിനൊന്നും പോകത്തില്ല എന്നർത്ഥം. ചുരുക്കം രണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സ്വമേധയ പോകത്തില്ല. സിനിമ തന്നെ കാണാൻ വേണ്ടി ഇത്രയും ജനം അവിടെ തടിച്ചു. അതിപ്പോ ഒരുതരം അതിവൈകാരികത. അതിവൈകാരികത ഒരു ജന സമൂഹം അങ്ങനെയാണ്. താരാരാധന എന്ന് പറയുന്ന ഒരു അന്ധമായ ഒരു ഇത് മനസ്സിൽ കയറിയ ആൾക്കാർ തമിഴ്നാട്ടിലേ ഉള്ളൂ, വേറൊരിടത്തും ഇത്തരത്തില്ല. ആ അത് അവരുടെ ഒരു ജീനിന്റെ പ്രശ്നമാണ്. അങ്ങനെ താരാരാധന ഉണ്ട് അവരെ. എന്ന് വെച്ചാൽ ഇത് അഭിനയമാണ്, ഇത് മനുഷ്യനാണ്, ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയാണ്, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായി കാണും. ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥ ഒരു സമൂഹത്തിന് മുഴുവൻ. പിന്നെ മാസ് ഹിസ്റ്റീരിയ എന്ന് പറയും. അതിനുപെട്ടിട്ട് ഇങ്ങനെ അവര് ഭരിച്ചാ മതി രാജ്യം. എന്തുകൊണ്ട്? സിനിമയിലൊക്കെ അവര് നല്ല ഭരണകർത്താക്കളാണ്. അതുകൊണ്ട് അതൊരു ഭ്രാന്തമായ ഒരവസ്ഥ മാസ് ഹിസ്റ്റീരിയ എന്ന് പറയും. ഇത് അതങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതില് പെടുന്നു. പക്ഷെ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ അത് കുറഞ്ഞു വരികയാണ്. ഇത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചെങ്കിലും അതൊക്കെ കുറഞ്ഞു വരികയാണ്. മനുഷ്യൻ ഇപ്പോഴും ഈ പോകുന്നവരെ നോക്കിയറിയാം, ഈ ഗ്രാമീണ ജനത വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാ ഇതിന് പോകുന്നത്. കുറച്ച് സമൂഹത്തിന്റെ മുന്നിലേക്കൊന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ എടി ഉയർന്നു പോകുന്നവർ അപേക്ഷികമായ ഒരു കുറവായിരിക്കും. അവരിത് വീഴത്തില്ല. അല്ലാത്തവരാണ് ഇതിൽ വീഴുന്നത്. പിന്നെ ഇതിനകത്തും ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നിടത്ത് പണം ഇറങ്ങിയിട്ടുണ്ട്. ഈ ആൾക്കാരെ മുഴുവൻ അവിടെ കൊണ്ടുവരാനും രാഷ്ട്രീയമായ ഒരു മത്സരമുള്ളതുകൊണ്ട് ഇവർ പൈസ ഇറക്കുന്നുണ്ട്. പൈസ കൊടുത്താ കൊണ്ടുവരുന്ന. അപ്പൊ അല്ല, വെറും ആരാധന മാത്രമല്ല, ഇതിനുവേണ്ടി ഇവർ പൈസ കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരികയാണ്. തമിഴ്നാട്ടിൽ അതിന് വലിയ സ്വാധീനമുണ്ട്. കാരണം ഇപ്പൊ ഒരു വോട്ടെന്ന് വെച്ചാൽ ഇപ്പൊ 5,000 രൂപയാണ്. കഴിഞ്ഞ ഇലക്ഷൻ 5,000 രൂപ വെച്ച് അവരാ കൊടുത്തത്. കഴിഞ്ഞ ഇലക്ഷൻ 5,000 രൂപ വെച്ച് കൊടുത്തു. കൊടുക്കുക മാത്രമല്ല, കർപ്പൂരം കത്തിച്ച് സത്യം ചെയ്യിക്കും. കർപ്പൂരം കത്തിച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിക്കും. അവര് അന്ധവിശ്വാസികളല്ലേ, പിന്നെ അവര് മാറത്തില്ല, വലിയ ദോഷം വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ ഏറ്റവും നല്ല എഴുത്തുകാര് സാഹിത്യകാരന്മാരൊക്കെ അമൃത പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷം രൂപയും അമൃത അതൊക്കെ ആൾക്കാരോട് വന്നതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആൾക്കാർക്കെല്ലാം ഇതിനൊക്കെ താല്പര്യമാണ്. ഒരു പുരസ്കാരം കിട്ടിയാരാ വേണ്ടെന്ന് വയ്ക്കുന്നു, വേണ്ടെന്നാരാ വയ്ക്കുന്നത്? അത് ഈ കൊടുക്കുന്നവർക്കും അതിന്റെ ബുദ്ധിയുണ്ട്, വാങ്ങുന്നവർക്കും ബുദ്ധിയില്ലാത്തവരല്ല. ഈ രണ്ടു കൂട്ടരും ബുദ്ധിപൂർവ്വം നീക്കുന്നതാണ് സമൂഹത്തിലെ ചിന്തകരെ, അവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ളത്. അങ്ങനെ വന്ന് പ്രസിദ്ധി വരുമ്പോ ആ പ്രസിദ്ധിയുള്ള ഒരു പുരസ്കാരം വാങ്ങുക എന്നുള്ളത്, അതൊക്കെ ഈ ഇതൊക്കെ ഓർഗനൈസേഷന്റെയും മനുഷ്യന്റെ ബുദ്ധിപരമായ നീക്കങ്ങളുടെ കാര്യങ്ങളാണ്. അത് ഇത്തരം സെറ്റപ്പുകൾക്ക് അതൊക്കെ ആവശ്യമാണ്. അപ്പോ ആൾക്കാരാണ് ഇവിടെ വരുന്നതെന്ന് സാധാരണക്കാർക്ക് ആ ഒരു അറിവ് പകർന്നു കൊടുക്കാനുള്ള വലിയ ആൾക്കാരൊക്കെയാണ്. ആ അതെ, അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇത് റെസിപ്രോക്കലായിട്ടാണ് നടക്കുന്നത്. അതായത് പൈസ മുടക്കി ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുക, വലിയൊരു സമൂഹത്തെ ഉണ്ടാക്കുക, എന്നിട്ട് രാഷ്ട്രീയക്കാരെ വിളിക്കുക. രാഷ്ട്രീയക്കാരെ നോക്കുമ്പോ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്, അപ്പൊ ഇവരെ കൂടെ നിന്നാലേ പറ്റും. മനസ്സിലാ, പരസ്പരം ഭാവ എന്താന്ന് പറയുന്നതാണ്. അപ്പൊ അവര് നോക്കുമ്പോ ഇത്രയും ആൾക്കാരുണ്ട്, എങ്ങനെയാണ് ഇത്രയും ആൾക്കാരില്ലേ, അപ്പൊ ഇവരെ കൂടെ നമ്മൾ നീക്കണം. അപ്പൊ രാഷ്ട്രീയ സപ്പോർട്ട് അവിടെ വരും. ഡിവോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കാരെങ്കിലും കാശ് തരും, അങ്ങനെ തരത്തില്ല. അത് ഉണ്ടാക്കാൻ പഠിക്കണം, ബുദ്ധിപൂർവം ബുദ്ധി ഉപയോഗിച്ച് പഠിക്കണം. ഐഎയിലാണെങ്കിൽ ബറക്കാത്ത വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഎയിൽ മൊത്തം ജ്യൂസും വെജിറ്റബിൾസും അവരാണ് സപ്ലൈ. ഐഎയിൽ മൊത്തം വലിയതാണ്, അത് മലയാളിയാണ്. എനിക്ക് അവിടുത്തെ ചുവച്ചക്കാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മയ്ക്ക് വേണ്ടിട്ട് സകല കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്ന പുള്ളിക്കാരൻ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമായി ഓർഗനൈസ് ചെയ്ത് ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നതിന് ആദ്യം ദേവയെ നോക്കുമ്പോ അത് ഓരോരുത്തരുടെ കഴിവാണ്. അതിന്റെ കഴിവായിട്ടൂടെ നമ്മൾ അംഗീകരിക്കണം. ഒരു വ്യക്തിയുടെ കഴിവാണ് ദീർഘവീക്ഷണവും കഴിവും ആണ് എന്നുള്ള അംഗീകരിക്കണം. ഏത് ഒരു ബിസിനസ് പോലെ തന്നെ, ഇപ്പൊ അംബാനി ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കും, നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ അയാൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്, ആ കഴിവുള്ളതുകൊണ്ട് അയാൾ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കും. അംബാനി പണക്കാരനാണെന്ന് പറഞ്ഞ് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അസൂയപ്പെടുകയാണ്, അയാൾ വലിയ പണക്കാരനാണ്, അയാൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നു, ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അയാൾക്ക് ആ കഴിവുണ്ട്, എനിക്ക് ആ കഴിവില്ല. അപ്പൊ അയാളുടെ കഴിവിനെ അംഗീകരിക്കാന്നുകൊണ്ടാണ്. അപ്പൊ ഇത്തരക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്, ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക. അത് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല, നമുക്കതിന് കഴിവില്ലാന്ന് തുറന്ന് സമ്മതിക്കുക. നമ്മൾ വിചാരിച്ച ആൾക്കാരെ കൂട്ടാനോ പണം ഉണ്ടാക്കാനോ ഒന്നും കഴിവില്ല. പിന്നെ നമ്മൾ എന്തിനായിരുന്ന് ഇവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? അത് അംബാനി പണമുണ്ടാക്കുന്നു, അംബാനി അദാനി പണമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറയുന്ന പോലെയുള്ളൂ. കാരണം നമുക്കുണ്ടാക്കാൻ കഴിവില്ല, അവ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറയുന്നു. ഇതിലെന്താ അർത്ഥമുള്ളത്? നമുക്ക് ഇല്ലാത്ത കഴിവായാക്കൊണ്ട് അയാൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതും അങ്ങനെ കാണാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനോടൊന്നും അസൂയ തോന്നിയിട്ടും കാര്യമില്ല. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അസൂയയോടുകൂടി കാണുന്നത്. അത് കഴിവാണ്, ഇതിന് വേറൊന്നുമില്ല. ബുദ്ധിപൂർവമായ കരുനീക്കങ്ങൾ, കഴിവ്, അതുകൊണ്ട് ആൾക്കാരെ സംഘടിപ്പിക്കാനും പണം ഉണ്ടാക്കാനും, പണം ഉണ്ടാക്കി ഇറക്കി വീണ്ടും പണം ഉണ്ടാക്കി ഒരു ബിസിനസ്സാണ്, അങ്ങനെ ചെയ്യുന്നതിനുള്ള കഴിവ് വേണം. അതാ പറയുന്നത്, അവര് പരസ്യമായിട്ട് പറയണ്ടോ ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണ്? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഇത് ബിസിനസ്സാണ്, നഷ്ടം വരാൻ പാടില്ല. നമ്മളൊരു ബിസിനസ് നടത്തി അതിന് നഷ്ടപ്പെടാൻ പാടില്ല. ഇത് പരസ്യമായിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടാ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതിനീകരിക്കുക. നമുക്ക് ആ കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ശരിയല്ല. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ബിസിനസ് ബിസിനസ് അല്ലേ? പിന്നെ എത്തിക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ബിസിനസിന്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ ദോഷങ്ങളുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ബിസിനസിന്റെ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അപ്പൊ എത്തിക്സ് ഇല്ലാതെ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അതിൽ എത്തിക്സ് പാലിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത്, എത്തിക്സ് ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ദോഷം തന്നെയാണ്. അത് അതിന്റെ ഒരു കറുത്ത വശമായിട്ട് അത് അവിടെ കിടക്കും. അങ്ങനെ മറ്റൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തെടുക്കുന്ന ഒരാളുടെ കാര്യമാണ് എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റും.